പതിനാറാം ദശകം. ദക്ഷൻ വിരിഞ്ചതനയൻ മനുമുത്രിയാൾ നേടി പ്രസൂതിയിൽ അനേക തനൂജമാരെ. ധർമ്മൻ ത്രയോദശ പിതൃക്കൾ സ്വധാ ഹവിർഭുക് സ്വാഹ. ശിവൻ സതിയെ ഇങ്ങനെ വേട്ടുകൊണ്ടാർ. ധർമ്മൻ്റെ ഭാര്യയവൾ മൂർത്തിയിൽ നീ ജനിച്ചു. നാരായണൻ നരനുമായി മഹിമാനുകൂലം. വാനിൽ പെരുമ്പറ മുഴങ്ങി സുമങ്ങൾ പെയ്തു. വാനോർജനം പ്രസവവേളയിൽ നൃത്തമാടി. ദൈത്യൻ സഹസ്രകവചൻ്റെ വധം നടത്താൻ ചെയ്തു. തപസ് അമരം ആയിരമായിരങ്ങൾ. വരുഷങ്ങൾ നിങ്ങൾ ഇടവിട്ടു സലീലമായി ശേഷിച്ചൊരാക്കവചമറ്റു വധിച്ചു വീഴ്ത്തി. ഭ്രാതാവിനങ്ങു പരിചര്യയൊട്ടൊത്തു മോക്ഷധർമ്മോപദേശമരുളി. ബദരീതടത്തിൽ ഇന്ദ്രന് തൽ തപനവൃത്തി അസഹ്യമാകെ ദേവാംഗനാസഹിതകാമനെ വിട്ടുവെല്ലാൻ. തണ്ടാർചരൻ മലയവായു വസന്തമൊത്തും ശൃംഗാരചേഷ്ടചൊരിയും സുരനാരിയൊത്തും. താടിച്ചു നിന്നെ ഇളകിയില ഭവാൻ പകച്ചുതാരംഭൻ ഉത്സ്മിതമുടങ്ങു പറഞ്ഞു ദേവം. പേടിച്ചിടേണ്ട സുമശസ്ത്ര വസന്ത ദേവനാരീതേ മമ മനക്കൃത വസ്തു നൽകാം. ചുറ്റും സ്തുതിപ്പുരവ കണ്ടു ഭവൽപദത്തിൽ കുമ്പിട്ടിടും. പരമസുന്ദര നാരിമാരെ കാമാതിമോഹമരുളുന്നതിനെത്തി. പക്ഷേ നിന്ദാസികാപരിമളത്തിൽ മനം മയങ്ങി. സമ്മാനമായവർ വരിച്ചു സുരാംഗനയ്ക്കു ഗർവങ്കെടുത്തിടുമൊരു ഉർവശികന്യയാളെ. ദർശിച്ച ഉർവശിയെ നിൻ കഥ കേട്ടും ഇന്ദ്രൻ മൗഢ്യം കലർന്നുതവ മേന്മയറിഞ്ഞു കാൺകെ. ഇമ്മട്ടു ശാന്തരമണീയതരാവതാരം ശ്രീകൃഷ്ണനായ അവതരിച്ചതു മാത്രമല്ലോ. ലാളിച്ചിതേറെ വിധി ദക്ഷന മൗഢ്യമേറി കൈവിട്ടു നിന്നിലും അവൻ വിമുഖത്വമാർന്നു. നീ തന്നെയാം ശിവനെ നിന്ദകൾ ചെയ്തു യജ്ഞരംഗത്തിൽ മാനഗതിയേകി. മകൾക്കു ദക്ഷൻ ക്രുദ്ധൻ മുടക്കി മഖം. മറ്റു ശിരസ്സവന്നു വാനോർ പുകഴ്ത്തി ഹരനേകി അവനു ജീവൻ. പൂരിച്ചു യജ്ഞം അതിശാന്തിയണഞ്ഞു ദക്ഷൻ. വാതാലയേശ പരിപാലയ ശാന്തമൂർത്തേ.